ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വരഃ. പിന്നെയാണ് പറയുന്നത് ഗുരു സാക്ഷാത് പരംബ്രഹ്മ. അപ്പൊ ഗുരുവിനെ പരംബ്രഹ്മമായിട്ട് പറയാം, വിഷ്ണുവായിട്ട് പറയാം, ശിവനായിട്ട് പറയാം, വേണമെങ്കിൽ ദേവിയായിട്ട് പറയാം, ഇങ്ങനെ എല്ലാ രീതിയിലും പറയാം. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് ഫിലോസഫിയുടെ വിഷയമാണ്, ദർശനങ്ങളുടെ വിഷയമാണ്. ഗുരു എന്താണ് എന്ന് ചിന്തിക്കുന്നു, ഗുരുവിന്റെ തത്വം എന്താണെന്നൊക്കെ ചിന്തിക്കുന്നത് ഫിലോസഫിയുടെ വിഷയമാണ്. പിന്നെ ഗുരുവിനെ ജനങ്ങൾ ആരാധിക്കുന്നു, ഗുരുവിനെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഗുരുവിനെ വിശ്വസിക്കുന്നവർക്ക് ഫലമുണ്ടാകുന്നു, അസുഖം മാറുന്നു, അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് അത് മാറുന്നു. ഇതൊന്നും ദർശനത്തിന്റെ വിഷയമല്ല, രണ്ടും കൂടെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വാസത്തിന്റെ വിഷയമാണ്. വിശ്വാസത്തിന്റെ വിഷയം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ദർശനത്തിന്റെ വിഷയമായിട്ടല്ല വരുന്നത്, അത് സൈക്കോളജിയുടെ വിഷയവും കോഗ്നിറ്റീവ് സയൻസിന്റെ വിഷയവും. മനസ്സിലായോ? അല്ല, നമ്മുടെ ദർശനത്തിന്റെ വിഷയമല്ല. അതായത് ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നു, അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഫലമുണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഇന്ന് പഠിക്കുന്നത് സൈക്കോളജിയിലും കോഗ്നിറ്റീവ് സയൻസിലുമാണ്. പക്ഷേ ഗുരു എന്താണ്, അത് ബ്രഹ്മമാണോ അതോ മായയാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദർശനത്തിൽ. രണ്ടിനും രണ്ടായി തന്നെ മനസ്സിലാവും. അപ്പോ ഈ വിശ്വസിക്കുക, ഫലമുണ്ടാവുക, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ പൊതുവെ വിശ്വാസം എന്ന് പറയും. പക്ഷെ ആധുനിക ശാസ്ത്രവും പഠിക്കുന്ന ഒരു വിഷയമാണത്. എങ്ങനെയാണ് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ഫലമുണ്ടാകും, എന്തൊക്കെ സംഭവിക്കുന്നു? അപ്പോൾ അത് അതിന് സൈക്കോളജിയിലെ പഠനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാകില്ലെന്നല്ല പറയുന്നത്, പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാകുമെന്നും അത് എങ്ങനെ സംഭവിക്കുന്നു എന്നും എത്രമാത്രം സംഭവിക്കുന്നു എന്നും എല്ലാ കാര്യങ്ങളും മനുഷ്യനിന്ന് കൂടുതൽ ധാരണയുണ്ട്, വിശേഷിച്ച് സൈക്കോളജി. അപ്പോ എന്താണ്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ഗുരുവിനെ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. നിങ്ങളൊരു കുറച്ച് ചാണകം എടുത്ത് ഉരുട്ടി അതിന്റെ മേലൊരു തുളസിയും കതിരും കുത്തിയിട്ട് അതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാകും. പണ്ടെന്ന് വെച്ചാൽ നാട്ടുമ്പുറങ്ങളൊക്കെ ഇന്നും ചെയ്യും, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ചാണകമാണ് ദൈവം, കല്ല് പോലുമല്ല. ഇവിടെയൊക്കെ ജനങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതരത്തിലും ഉള്ള പ്രയോജനങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സൈക്കോളജിയുടെ വിഷയമാണ്. അപ്പോ അവിടെ എന്ന് വെച്ചാൽ അത് നമ്മൾ എന്താണ് സംഭവിക്കില്ല എന്നല്ല പറയുന്നത്, സംഭവിക്കും. അവിടെ സൈക്കോളജിയുടെ വിഷയം എന്ന് പറയുമ്പോൾ അതിന്റെ തത്വം എന്തെന്നല്ല ചിന്തിക്കുന്നു, അങ്ങനെയല്ല ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് എന്താണ് ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാവും, അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാവും, ശിവനെ പ്രാർത്ഥിച്ചാലും ആരെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാവും, പിശാചനെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാവും, കുട്ടിച്ചാത്തനോ അറുപോലെയോ രക്തരക്ഷസോ എന്തോ ആയിക്കോട്ടെ, കള്ളിയും കാട്ടും നീതിയോ ആരെ പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാവും. അത് എടുത്തിട്ട് ഫ്ലൈറ്റ് മോഡിലിട്ട് അതറിയത്തില്ലേ, ഫോണ് ഉപയോഗിക്കാൻ പഠിക്കുന്നു, ഫ്ലൈറ്റ് മോഡിലിട്ട് ഇട്ട് വയ്ക്കുന്ന ഒരു ഫോൺ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും സമാധാനമുണ്ട് ഇന്ന് ആധുനിക കാലത്ത്. അതുകൊണ്ട് അതങ്ങനെ പിന്നെ അത് നിർഗുണമാണോ സഗുണമാണോ ഇതൊക്കെ നമ്മുടെ ദർശനങ്ങളിൽ നിന്ന് ആണ് ദർശനമാണ് അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഫലമുണ്ടാവോ ഫലം ഉണ്ടാകില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഫലം ഉണ്ടാകുന്നത് അതൊക്കെ പഠനങ്ങളുടെ വിഷയമാണ്, വ്യാഖ്യാനമല്ല. ആധുനിക മനഃശാസ്ത്ര പഠനങ്ങളും ഇതൊക്കെ അത് കൃത്യമായി പറയുന്നുണ്ട്, ഇന്ന ഇന്ന രീതിയിലാണെങ്കിൽ അത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊരാശയക്കുഴപ്പത്തിന്റെയും കാര്യം ഇല്ല. നിങ്ങൾ കല്ലിനോടോ മരത്തോടോ എന്തിനോട് പ്രാർത്ഥിച്ചാലും ശരി, എന്തെങ്കിലുമൊക്കെ ഫലമുണ്ടാവും. ഹ്യൂമൻ സൈക്കോളജി അങ്ങനെ ഫലം ഉണ്ടാവുന്നില്ല എന്നുള്ള എങ്ങനെ ഫലം ഉണ്ടാവുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അതാരും പറയുന്നു? ഞാൻ തന്നെ പറയുന്നു. ആ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയും ആരും കൽപ്പിക്കട്ടെ. ഞാനിപ്പോ ഈ ജവാക്കാരൊക്കെ വേണമെന്ന് പറയുന്നതാണ് ഈ പറയുന്നത്, കേൾക്കുന്നില്ല. അങ്ങനെ നടക്കുന്ന അത് ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞല്ലോ, ലോട്ടറിയുടെ കാര്യം. 65 ലക്ഷം പേര് ലോട്ടറി എടുത്താൽ ഒരാൾക്കല്ലേ കിട്ടും? അങ്ങനെ പ്രാർത്ഥിച്ച ഫലം കിട്ടും. സൈക്കോളജി എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്, ഒരുപാട്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അതായത് കോഗ്നിറ്റീവ് സയൻസ് കഴിഞ്ഞാൽ സെലക്ഷൻ ബയാസ് എന്ന് പറയുന്ന കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ ജ്ഞാനത്തെ കുറിച്ച് പഠിക്കുന്ന ജ്ഞാനം, കോൺഷ്യസ്നസ്, ഇന്റലക്ട്, ഇതിനെ കുറിച്ചെല്ലാം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്ന സയൻസ്, അതാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഫങ്ഷൻസ് എല്ലാം പഠിക്കുന്ന ശാസ്ത്രം. അപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ സെലക്ഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ഒരാള് വിശ്വസിക്കുകയാണ് ഇംഗ്ലീഷ് മരുന്നെല്ലാം സൈഡ് എഫക്റ്റ് ഉള്ളതും ദോഷമുള്ളതാണ്, എന്നിട്ട് നിങ്ങൾ ഇന്റർനെറ്റിൽ കയറിയിട്ട് ഗൂഗിൾ എടുത്തു വെച്ചിട്ട് സൈഡ് എഫക്ട്സ് ഇംഗ്ലീഷ് മെഡിസിൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് കിട്ടും. മനസ്സിലായോ? ഒരുപാട് റിസൾട്ട് വരും, ഇന്ന ഇന്ന ഇന്ന ഇന്ന ദോഷം കൊണ്ടൊന്നും. അപ്പോ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണോ ഈ ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ ഇംഗ്ലീഷ് മരുന്നിന്റെ ദോഷങ്ങളായിരിക്കും. മനസ്സിലായോ? അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നിന്റെ പിന്നിലുള്ള സ്റ്റഡീസ് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും, ആ നെഗറ്റീവ് സൈഡ് മാത്രമേ കിട്ടത്തുള്ളൂ. പോസിറ്റീവ് സൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വരും, ഈ ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പം പിടിച്ചതാണ്, ഇത് ഉപയോഗിക്കാനേ പാടില്ല, ഇത് നെഗറ്റീവായിട്ട് സെലക്ഷൻ ബയസ്, ഇതിന് പോസിറ്റീവായിട്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോടാണ് താല്പര്യം, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് വിശദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈരളി ചാനലേ കാണത്തുള്ളൂ, ദേശാഭിമാനിയെ വായിക്കത്തുള്ളൂ, അവരുടെ ഗ്രൂപ്പിലെ ചില ഇപ്പൊ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയുടെ ഗുണങ്ങൾ, വാഴ്ത്തു പാട്ടുകളൊക്കെയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്ക് ഒരു ദോഷവുമില്ല, ഏറ്റവും നല്ല പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടി മരിക്കും. എന്തുകൊണ്ട്? അതിൽ ഒരു ദോഷം നിങ്ങൾ കാണത്തില്ല. അപ്പോ അതിലുള്ള ദോഷങ്ങളോ നിങ്ങൾ അറിയുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോ ഇപ്പോ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയും, വിശ്വാസം കൊണ്ടുള്ള രോഗശാന്തി. നിങ്ങളൊരു പ്രാർത്ഥന എന്താണെങ്കിലും എവിടെയൊക്കെ ഉണ്ടല്ലോ പോട്ടാ, അവിടെയൊക്കെ ചെന്ന് അവിടെയൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വരും. ഒരാൾക്കൊരു അസുഖം, ഒരു ഹീലിംഗ് സംഭവിച്ച ഒരാൾക്ക്, അപ്പോ ആ ഹീലിംഗ് സംഭവിക്കുന്നതിന് വലിയ പ്രചാരം കൊടുക്കും. ഈ ഇന്റർനെറ്റ് നമ്മൾ സെർച്ച് ചെയ്തതുപോലെ ഈ പാർട്ടിയുടെ ന്യൂസ് കേൾക്കും പോലെയാണ്. അവിടെ നൂറുകണക്കിന് പേർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ പരാജയപ്പെട്ട ആരും അറിയുന്നില്ല. ഈ അല്ല, സുഖപ്പെടുകയും ചെയ്യാം. സുഖപ്പെടുകാതിരിക്കുകയല്ല, ചിലർക്ക് സുഖപ്പെടും, പല കാരണങ്ങളുണ്ട് സുഖപ്പെടാം. അല്ല, സൈക്കോളജിക്കലല്ല. ഇപ്പോ പലതരത്തിൽ പറയാം. ഒന്ന് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് പറയുന്ന കേക്ക് മുഴുവൻ കേക്ക്. ഒന്ന് പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോ ഇയാളുടെ ഈ രോഗം തന്നെ, ഈ വേദന എന്ന് പറയുന്നത് തന്നെ സൈക്കോസോമാറ്റിക് ആയിരിക്കും. മാനസികമായ ഇതുകൊണ്ട് ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങളായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരുന്ന് ഈ തകിലടിയും ബഹളവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്തോ സംഭവിക്കുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഇപ്പൊ സംഭവിക്കും. അപ്പോ കർത്താവായ യേശു വന്നു മാറ്റിയെന്ന് അയാൾ വിശ്വസിക്കുന്നു. അപ്പോ ശരിക്കും അയാളുടെ ഈ വേദന മാറും. ഒന്ന്. മറ്റൊന്ന്, ഇയാള് ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ മരുന്ന് ഇയാളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മരുന്ന് പ്രവർത്തിച്ച് അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇയാളൂടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ അന്തരീക്ഷം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അയാൾക്ക് ഫീൽ ചെയ്യുന്നു ആ രോഗം മാറുന്നു, രോഗത്തിന് മാറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാള് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിലും പിന്നെ എന്താണ്, ശരീരത്തിന് തന്നെ ഒരു രീതിയുണ്ട്. സാധാരണ രോഗങ്ങളെയൊക്കെ പല രോഗങ്ങളും ശരീരം തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ശരീരത്തിന്റെ ഹീലിംഗ് കൊണ്ടും ഇത് സംഭവിക്കാം. പലതരത്തിൽ രോഗത്തിന് പിന്നെ വേറൊന്ന്, ഒരുപാട് മെഡിക്കൽ കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒരിടത്ത് ശരിയായില്ല, ഡയഗ്നോസ് തെറ്റായിരിക്കും. അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കൊടുക്കും, ഇവിടേക്ക് അറിയത്തില്ല, അങ്ങോട്ട് കൊടുക്ക്, വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കും. അപ്പോ എന്താണ്, ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ രോഗം മാറുന്നതിന് മെഡിസിൻ മാത്രമല്ല കാരണം, ഇല്ലാത്ത രോഗവും മാറും. പല കാരണങ്ങളും കൊണ്ടും രോഗത്തിന് മാറ്റം സംഭവിക്കാം. അപ്പോൾ അതിന് ഡയറക്റ്റായിട്ട് ഈ പ്രാർത്ഥന കാരണമാവണമെന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റായിട്ട് പലതരത്തിൽ ഇത് കാരണമാവുന്നുമുണ്ട്. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്താൽ ഞാൻ പറഞ്ഞു തന്നു, ഒരു ഇന്നലത്തെ തന്നെ ഒരു വാർത്തയാണ്. ഇവിടെ കോട്ടയത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അവർ ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞ് എന്താണ്, ഈ കുട്ടിയുടെ കരള് മാറ്റിവെക്കണം. ഇന്നലെ വന്ന ഒരു ന്യൂസാണ്. അപ്പോൾ അതിന് വലിയ ചെലവാണ്. ഒരു കരള് മാറ്റി വയ്ക്കണമെങ്കിൽ ഇന്നിപ്പോ കേരളത്തിൽ 50 ലക്ഷം രൂപ ചെലവാകും കുറഞ്ഞത്. അപ്പോ അവര് നേരെ എറണാകുളത്തെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നു കഴിഞ്ഞ് അവര് ഒരു ഡോക്ടർ പരിശോധിച്ചു പറഞ്ഞു, ഈ കുട്ടിയുടെ കരൽ നല്ല തകരാറ് ബ്രെയിനിലാണ്. 2 മാസം അവിടെ ചികിത്സിച്ചു, ഒരു സർജറിയും നടത്തിയില്ല. ഇന്നലെ സുഖമായി, ആ കുട്ടി വീട്ടിൽ പോയി. അപ്പൊ ഡയഗ്നോസ് തെറ്റാ, മനസ്സിലായോ? ഇപ്പോ സ്കാൻ ചെയ്യുന്നു, എക്കോ എടുക്കുന്നു, അതെടുക്കുന്നു, ഇതൊക്കെ എടുക്കുന്നു, പക്ഷെ ഇത് റീഡ് ചെയ്യുന്ന ആ ടെക്നീഷ്യന്റെയും ഡോക്ടർമാരുടെയും കഴിവിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ആ മെഷീനെ ആശ്രയിച്ചിട്ടിട്ട് അല്ല. അപ്പൊ അത് ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിവില്ലാത്തവരോ ഡോക്ടറാണെങ്കിൽ തെറ്റായി ഡയഗ്നോസ് ചെയ്യും. ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും രോഗം മാറാതിരിക്കാം, ഇത്തരം സാഹചര്യങ്ങളും മാറാം. അപ്പോ നമ്മള് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മള് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനെയും അവഗണിച്ച് കളയും. അതായത് ഇപ്പൊ അവിടെ ചെന്നിരിക്കുന്ന ആള് ചെന്നിരുന്നു പെടല് വേദന മാറി, അയാള് ആ ഒരു കാര്യമേ അയാള് ചിന്തിക്കുന്നുള്ളൂ. എന്താണ്? പ്രാർത്ഥിച്ചു, പെടല് വേദന മാറി. ബാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ പിന്നിലുണ്ട്. ആ കാര്യങ്ങളൊന്നും അയാളുടെ സെലക്ഷനിൽ പെടുന്നതല്ല. മനസ്സിലായി? ഇതൊരു ഇതുപോലെ പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, രോഗം മാറി എന്നയാള് വിശ്വസിക്കുന്നു. രോഗം മാറിയ വാസ്തവമാണ്, മാറാത്തതല്ല. പക്ഷെ എങ്ങനെ മാറി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായ പഠനം നടത്തണം. ആ രോഗിയെ കൊണ്ടുവന്ന് പഠനം നടത്തണം. ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ഇപ്പം നടക്കുന്ന അങ്ങനെയല്ല, പൈസ വാങ്ങിച്ചുകൊണ്ട് ആൾക്കാർ പോയിട്ട് കള്ളസാക്ഷ്യം പറയുന്ന ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. തങ്കു ബ്രദർ ഉണ്ടല്ലോ, തങ്കു ബ്രദറിന്റെ ഒരു സ്ഥലത്ത് പോയി പെടലി വേദന മാറി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വേറൊരു ബ്രദറിന്റെ അവിടെ പോയിട്ട് അവിടെയും പറഞ്ഞു മാറി. ഈ രണ്ട് വീഡിയോയും പുറത്തു വന്നു, വലിയൊരു ചർച്ചയായി അടുത്ത കാലത്ത്. അപ്പോ ഇത് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ ആസൂത്രിതമായി ചെയ്യുന്ന പരിപാടികൾ വരെ ഇതിനകത്തുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഇങ്ങനെ മാറ്റിയ യോഹന്നാനാണ് അമേരിക്കയിൽ കാറടിച്ചു ചേർത്തത്. ഒരുപാട് പേരുടെ പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പല രീതിയിലും ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ മാറുന്നു എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണ്, എല്ലാം ഒന്നും മാറത്തില്ല. അപ്പോ ഈ പ്രാർത്ഥിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന എല്ലാവരും വായിക്കുമ്പോൾ കണ്ണാടി വെക്കുന്നവരാണ്, പ്രാർത്ഥിക്കുമ്പോൾ വയ്ക്കാറില്ല. അപ്പോ അത് കണ്ണാടി വെച്ചാലേ വായിക്കാൻ പറ്റും. പ്രാർത്ഥിച്ച് എന്താണ് ഇത് മാറ്റാൻ പറ്റില്ല. പണ്ട് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു പല്ലിന്റെ കണ്ണിന്റെ ഏതാ ഡോക്ടർ, ഒരു പെന്തക്കോസ് ഉണ്ടായിരുന്നു, പല്ലിന്റെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എന്റെ വലിയ സുഹൃത്തായിരുന്നു. ഇവിടെ ഇവിടെ വരുമായിരുന്നു, വരികയും സുവിശേഷമൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നെ ക്രിസ്ത്യാനിയാക്കാൻ അത് തന്നെ നിരന്തരം അന്ന് ശിവരിയിൽ അടിയും വഴക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പുള്ളി എന്നെ പ്രത്യേകം വന്ന് കണ്ടു. എനിക്ക് പ്രാർത്ഥിക്കുകയല്ല, എനിക്ക് വലിയൊരു ഓഫർ തന്നു, സ്വാമിക്ക് സ്വസ്ഥമായിരിക്കാൻ, സ്വസ്ഥമായിരിക്കാനുള്ള ഒരു സ്ഥലം, ഒരു ആശ്രമം, എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു തരാം സ്വാമി, എസ് എന്നൊന്ന് മൂളിയാ മതി. പുള്ളിയായിട്ട് എനിക്ക് അത്രയും അടുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ആലോചിക്കാന്ന് പറഞ്ഞു, വേണ്ടെന്നൊന്നും പറഞ്ഞു, അതൊക്കെ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്ന പുള്ളി, ഇതേ പറഞ്ഞോണ്ടേയിരിക്കും. പുള്ളിയുടെ അടുത്ത് നിന്ന് നഴ്സുമാരെല്ലാം പുള്ളി മാറ്റി എന്തൊക്കെ അവിടെ നമ്മുടെ ആശുപത്രിയിൽ അടുത്ത് നിന്ന് നഴ്സുമാരെല്ലാം പുള്ളിയുടെ അവിടെ ഡ്യൂട്ടിക്ക് ആരെ കിട്ടും, എല്ലാരും ബന്ധക്കോസ്തായി. അപ്പോ പുള്ളിയുടെ ഒരു ദിവസം പുള്ളി ഇത് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണാടി വയ്ക്കും. ഞാൻ ചോദിച്ചു എല്ലാം പ്രാർത്ഥിച്ചല്ലേ മാറ്റുന്നു, പിന്നെ എന്തിനായി കണ്ണാടി? അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് ചില കാര്യങ്ങൾ മാറത്തില്ല. പ്രാർത്ഥിച്ചാ കണ്ണു നേരെയാവത്തില്ല. അപ്പോ അതാണ് പറയുന്നത്, ചില മുൻവിധികളുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് ചിന്തിക്കില്ല, അവര് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ഷൻ ബയാസ്. അപ്പൊ മറ്റു രോഗങ്ങളൊക്കെ മാറും, കണ്ണാടി വെച്ചേ പറ്റൂ, കണ്ണിന് കാഴ്ച വരത്തില്ല. അപ്പൊ ഇത് മാനസികം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കയ്യോ കാലമൊക്കെ ആംബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിരൽ മുറിഞ്ഞു പോയാൽ മതി, ഇതിനെ പഴയ രീതിയിലാക്കാൻ പറ്റും ആർക്കെങ്കിലും? ഇങ്ങനെ മുളപ്പിച്ചെടുക്കുക സിദ്ധിയുണ്ട്. ലോകത്തൊന്നും ഒരാരും ചെയ്തിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരാളുടെ ഒരു ആക്സിഡന്റിൽപ്പെട്ട് വിരള് മുറിഞ്ഞുപോയി, ഒരു സിദ്ധിയൊന്നും പഴയ ഒരു വിരൽ അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോ നടക്കുന്ന വെച്ചാൽ നടക്കില്ല. പക്ഷെ അത് നടക്കാത്ത എന്താണ്, എന്താ അവിടെ പ്രശ്നം? ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ക്യാൻസർ വരെ മാറ്റുന്നു, എന്തുകൊണ്ട് ഇത്? ഇത് ഏറ്റവും നല്ല തെളിവല്ലേ സിദ്ധി ഉണ്ടെന്നുള്ള? എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അത് സെലക്ട് ചെയ്യത്തില്ല. അവർക്ക് സെലക്റ്റീവ് ബയാസാണ്, മുൻവിധികൾ. ക്യാൻസർ മാറ്റാം, പക്ഷെ ഇത് മാറ്റാൻ മനസ്സിലായി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സിദ്ധൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്നും പല തട്ടിപ്പ് സിദ്ധന്മാരും ഉണ്ട്, ഏതെങ്കിലും ഒരു സിദ്ധൻ എന്തെങ്കിലും അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മുറിഞ്ഞ കയ്യോ കാലോ പഴയതുപോലെ ആക്കുക, ഞാൻ എല്ലാ പണിയും നിർത്തിയിട്ട് പിന്നെ ആജീവനാന്ത അയാളുടെ കാല് കഴുകി കുടിച്ചോണ്ട് ജീവിച്ചോളാം, എന്റെ ജീവിതം മുഴുവൻ ഇനിയുള്ള ജീവിതം അതിനായിരുന്നു. ആർക്ക്? കാല് കഴുകി കുടിക്കാനുള്ള ആരോഗ്യം. അങ്ങനെ ഏതെങ്കിലും ഒരു സിദ്ധം ഉണ്ടെങ്കിൽ അതിനുള്ള ആരോഗ്യം എനിക്കുണ്ട്. പരിചയമുണ്ടാകുന്നത് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിദ്ധന്? ഏതെങ്കിലും മുറിഞ്ഞുപോയ കാല് പഴയതുപോലെ അസിദ്ധിയുണ്ട്. വേറൊന്നും ഞാൻ ആവശ്യപ്പെടുന്നു, ഒരു ചെറിയ കാര്യം. എന്തുകൊണ്ടത് നടക്കില്ല? കാരണം അവിടെ സൈക്കോളജി വർക്ക് ചെയ്യത്തില്ല, അതാണ് പ്രശ്നം. സൈക്കോളജി എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്യത്തില്ല. സൈക്കോളജി വർക്ക് ചെയ്യുന്നിടത്ത് ഇത് സംഭവിക്കും, അത് ശരിയാണ്. അല്ലാത്തടത്ത് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് സൈക്കോളജിയുടെ വിഷയമാണ്. പ്രധാനമായിട്ട് സൈക്കോളജിയിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, പ്ലാസിബോ എഫക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് ഒരു സൈക്കോളജിയുടെ എഫക്റ്റായിട്ട് കാണാം, അല്ലെങ്കിൽ ഈ പറയുന്നത് ബയാസുകൾ, മുൻവിധികൾ മനുഷ്യന്റെ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് കരുതാം. ഞാൻ മുമ്പ് അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സംഭവിക്കില്ലെന്നല്ല പറയുന്നത്, സംഭവിക്കും. പക്ഷെ അതിന് ചില എവിടെയാണോ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് അവിടെ സംഭവിക്കും, അല്ലാത്തൊരു സംഭവിക്കും. സൈക്കോസോമാറ്റിക് ഡിസീസ് ആണ്. സൈക്കോസോമാറ്റിക് എല്ലാ പലയിടത്തും വർക്ക് ചെയ്യാമല്ലോ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും തെറ്റായ ഡയഗ്നോസിസ് കൊണ്ട്, ബോഡിയുടെ തന്നെ ഹീലിംഗ് കൊണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഫലമായിട്ട്, മനസ്സിലായോ? ഇപ്പോ ഞങ്ങളുടെ നാട്ടില് പഴയ കാലത്ത് പാമ്പിന്റെ വിഷം കടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ വരുത്തി വിഷമെടുക്കുന്ന ഒരുപാട് വിഷവൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ അവരെ ചികിത്സിച്ച്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഏത് ആര്? ഞാൻ കണ്ടിട്ടില്ലെന്നോ, നാട്ടിലുണ്ടായിരുന്നെന്നോ, പാമ്പ് വന്നിങ്ങനെ വിഷം കൊടുക്കുന്നു. അതുതന്നെ ഇതാണ് ഈ പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. പിന്നെ ഈ വിഷവൈദ്യന്മാർ ചികിത്സിക്കുന്നത് ഒരുപാട് പേര്. ഈ അടുത്ത ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്താണ് ഇപ്പൊ ഈ ഒരുപാട് പാമ്പുകടി നടന്നുണ്ടോ, ഒരു വെള്ളിക്കട്ട അത് കടിച്ച ഒരാളിനെ ഞാൻ ചികിത്സിച്ച് ശരിയാക്കി. അച്ഛൻ ചികിത്സിക്കുമായിരുന്നു, പാരമ്പര്യമായ വൈദ്യമാണ് എന്നൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് പൊങ്ങച്ചും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദയവേത് നിങ്ങൾ എന്നെ ചികിത്സിക്കരുത്, ഈ പറയുന്നത് സത്യമാണെങ്കിൽ. കാരണം ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് കടിച്ചത് എന്ത് വിഷമാണെന്നറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്താണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, അല്ലാതെ അറിയാൻ പറ്റില്ല. എന്ത് വിഷമാണെന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് അതറിയാൻ പറ്റും. എന്ത് വിഷമാണ്, എന്നിട്ട് ആന്റിവനം കൊടുക്കുക. ആന്റിവനം കൊടുത്തു കഴിഞ്ഞാല് ആളെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിന് ആയുർവേദത്തിൽ ഒരു മരുന്നുമില്ല. പിന്നെ ആയുർവേദത്തിലെ മരുന്ന് കൊടുത്ത ആൾക്കാർ രക്ഷപ്പെടുന്ന എങ്ങനെയാണ്? പാമ്പ് കടിക്കാറ് അല്ല, ചേരയായിരിക്കും കടിച്ചത്. വിഷമില്ലാത്ത പാമ്പ് കടിച്ചും വരും. ഇവരത് കാണുന്നില്ലല്ലോ, ഇവര് ദൂതലക്ഷണം വച്ചിട്ടൊക്കെയാണ് പറയുന്നത്. വെറുതെ കല്ലിലൊന്നും യാതൊരു കാര്യമില്ല. കല്ലൊന്നും എന്ന് വെച്ചാൽ വിഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വ്യാപിക്കുകയാണ്, ബ്രെയിനിലൊക്കെ പോവുകയാണ്. അത് ചിലതൊക്കെ നമ്മുടെ ഈ സ്ഥിരാകേന്ദ്രങ്ങളെല്ലാം തകർത്ത് കളയുന്നതാണ്. ഒരു കല്ല് വെച്ചാൽ അങ്ങനെ ഈ ശരീരത്തിൽ വ്യാപിച്ച വിഷം അതുവഴി ഇറങ്ങി വരും. അതൊക്കെ വെറും അബദ്ധമാണ്. പക്ഷെ കല്ല് വെച്ച് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ചേര കടിച്ചായിരിക്കും, വിഷമില്ലാത്ത പാമ്പ് കടിച്ച്. കേരളത്തിലുള്ള 4 ജാതി പാമ്പുകൾക്ക് വിഷമുള്ളു. 4 ജാതി പാമ്പുകൾക്ക് ഇവിടെ വിഷമുള്ളു, ബാക്കിയുള്ളതിനൊന്നും വിഷമില്ല. അത് ഈ അണലി, കോബ്ര, പിന്നെ ഈ വെള്ളിക്കട്ടനെന്ന് പറയുന്നത്, അത് 2 ജാതി. എല്ലാത്തിനും ഉണ്ട്. ഇത് ഒരിക്കലും കല്ല് വെച്ചോ മന്ത്രം ജപിച്ചോ അല്ലെങ്കിൽ ഒന്നും മാറ്റുന്നതല്ല. പഴയ കാലത്ത് പിന്നെ വേറെ ഒന്നുണ്ട്, പാമ്പ് വേറെ എന്തിനെങ്കിലും കടിച്ചിട്ട് കടിച്ച വിഷം ചിലപ്പോ അത് ഇറങ്ങിപ്പോയിരിക്കും. അങ്ങനെയൊക്കെ പലതരത്തിലും ആവും. അതുകൊണ്ട് ഒരു പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ആന്റിവനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. മറ്റേ ഇതൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ബ്ലഡിൽ അങ്ങ് സ്പ്രെഡാവും. ഏത് വെള്ളിക്കട്ടനൊക്കെ ഉണ്ടല്ലോ, എന്താ എന്റെ പേര്? ഇങ്ങനെ വെളുത്ത വരെയുള്ള അത് തന്നെ. അത് ഭയങ്കര വിഷമുള്ളതാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ഉടൻ സമാധിയാവും. അധികം താമസമൊന്നും വേണ്ട. ശംഖുവരെ, ശംഖുവരെ, ശംഖുവരേനാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വിഷം കൂടുതലുള്ളത്. ചെറുത് മതി. അതുകൊണ്ട് ഇതൊക്കെ ചില മുൻവിധികളാണ്, മനസ്സിലായോ? വൈദ്യന്റെ അടുത്ത് വരേണ്ടി വരുമ്പോ മന്ത്രം ജപിക്കുമ്പോ വിഷം ഇറങ്ങിപ്പോകുന്നു, ഇതൊക്കെ പറഞ്ഞ്. അപ്പോ ഞാൻ കുട്ടിക്കാലത്ത് എന്റെ വളരെ ചെറിയ പ്രായത്ത് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പേ വിഷം ഇറക്കുന്ന മന്ത്രമൊക്കെ പഠിച്ചതാണ്. നമ്മുടെ ഒരു കാരണവരുണ്ടായിരുന്നു, അദ്ദേഹം ഇതൊക്കെ പഠിപ്പിച്ച് വിഷം ഇറക്കാനുള്ള മന്ത്രങ്ങളൊക്കെ. അപ്പൊ ഞാന് 4 ക്ലാസ്സിലോ 5 ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ പാമ്പ് കടിച്ച് മരിച്ചു. അപ്പോ അവിടുത്തെ ഏറ്റവും വലിയ വിഷവൈദ്യന്റെ അടുത്താ കൊണ്ടുപോയത്, രക്ഷപ്പെട്ടില്ല, ശവം തിരിച്ചു കൊണ്ടു. എന്നെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി, അപ്പ എനിക്ക് പിടികിട്ടി എന്താണ്, ഈ മന്ത്രം കൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ എനിക്ക് ആ മന്ത്രം ഓർമ്മയില്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രം കൊണ്ട് വിഷം ഉറക്കുന്ന ആളുടെ അടുത്താണ് കൊണ്ടുപോയത്, രക്ഷപ്പെട്ടില്ല. എനിക്ക് അപ്പൊ തന്നെ വിശ്വാസം, ആ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഈ മന്ത്രത്തിലുള്ള വിശ്വാസം പോയി. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ, അങ്ങനെയൊന്നും നടക്കത്തില്ല. പിന്നെ എന്തിനെങ്കിലും കടിച്ചിട്ട് നമ്മളെ കടിച്ചാൽ വിഷം കാണത്തില്ല, അല്ലെങ്കിൽ പാമ്പായിരിക്കില്ല കടിക്കുന്നു. പിന്നെ കടിച്ചു കഴിഞ്ഞാൽ ആന്റിവനം കൊണ്ടേ പറ്റൂ. പിന്നെന്താ കിങ് കോബ്രയ്ക്ക് എന്നുവെച്ചാ ഈ പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ പറയുന്നത് രാജവമ്പാല, രാജവമ്പാലക്കില്ല. രാജവമ്പാരക്കില്ല. രാജവമ്പാര എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, നമ്മുടെ നാട്ടിൽ ഇവിടെ ഇല്ല. അത് ഈ വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. നമ്മുടെ ഭയങ്കര ഇത്ര പൊങ്ങിയിരിക്കില്ല. അത് കടിച്ച എന്നുവെച്ചാ അത് കടിച്ചു കഴിഞ്ഞാലേ ഒരാളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ സെക്കൻഡുകൾ കൊടുത്തിട്ട് ചിലപ്പോ ബ്രെയിനൊക്കെ തകർന്നു പൊട്ടി എല്ലായിടത്തും ബ്ലഡ് വന്ന് ഉടൻ തന്നെ മരിച്ചു. ഈ അടുത്ത ദിവസം ഒരാള് സാധാരണ കോബ്ര കടിച്ച് മരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. അത് സെക്കൻഡുകൾ കൂടി മരിച്ചു. അതായത് ഇവിടുത്തെ ഒരു പാമ്പിനെ പിടിച്ചോണ്ടുവന്നു, അവനെന്തോ തോന്നി, അവൻ അവിടെ കൊണ്ടിട്ട് പാമ്പിനായിട്ട് കളിപ്പിച്ചു പബ്ലിക്കായിട്ട്, ആൾക്കാരെല്ലാം കൂടി ഇത് കടിച്ച്, അവൻ കടിച്ചോ കടിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് 3 മിനിറ്റിനകം അവിടെ തന്നെ മരിച്ചു. അതൊരു മൂർഖൻ. പാമ്പിനെ പിന്നെ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ജനങ്ങളെല്ലാം കൂടിയിരിക്കുന്നു, ഇയാള് പാമ്പിനായിട്ട് കളിപ്പിക്കുന്നു, പാമ്പിനെ കടിച്ചു. ഹിന്ദിയാണ് അയാള് പറയുന്നു, നീ കടിച്ചോ കടിച്ചോ എന്ന് പറയുന്നു. 3 മിനിറ്റിനകം മുഴുവൻ വീഡിയോ കാണിച്ചു, അയാള് മറിഞ്ഞു വീണങ്ങ് മരിച്ചു. അപ്പോ മൂർഖനും വലിയ വിഷമാണ്. അങ്ങനെ സംഭവിച്ചു. അപ്പൊ പിന്നെ ആന്റിമനം കൊണ്ട് എന്ത് പ്രയോജനം? അവിടെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ വിദേശത്തൊക്കെ പല പാമ്പുകളുമുണ്ട് ആന്റിമനം കൊണ്ട്. കടൽ പാമ്പിന് ആന്റിമനം പറ്റിയില്ല. ഏറ്റവും കൂടുതൽ വിഷമുള്ള കടലിലെ പാമ്പാണ്, അതിന് ആന്റിമനം ഇല്ല. നമ്മുടെ കരയിലുള്ള എല്ലാ പാമ്പിനെക്കാളും വിഷം കൂടുതല. അതുകൊണ്ട് അത് പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലേ, പാമ്പ് കടിച്ച വൈദ്യന്മാരെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നില്ലേ. അതുപോലെ തന്നെ വെറുതെ കിട്ടാനേ പാടില്ലെന്നായി പറയുന്നു. അങ്ങനെയൊക്കെ വരിഞ്ഞു മുറിയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നീരൊക്കെ വന്ന് പ്രശ്നമാവും. ഇന്ന് പറയുന്നത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കാല് ആ കാലോ കയ്യോ അത് അനക്കരുത്, ബ്ലഡ് കൂടുതൽ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്, പൊക്കിയെടുത്ത് ആംബുലൻസ് കയറ്റുക, ഏറ്റവും അടുത്തുള്ള ആന്റിവനമുള്ള ഹോസ്പിറ്റലിൽ. ഏറ്റവും നല്ലത് 108 വിളിക്കുക എന്നുള്ളതാണ്. 108 അവർക്കറിയാം എവിടെയാണ് ആന്റിവനം. എല്ലാ ഹോസ്പിറ്റൽ നമ്മുടെ ഹോസ്പിറ്റലിലും ഉണ്ട് ആന്റിവനം. അപ്പോ ഈ രോഗിയും കൊണ്ട് ആന്റിവനമില്ലാത്ത ആശുപത്രി ചെന്ന് അവർ പറയുന്നില്ല എന്ന് പറഞ്ഞ് വേറെടുത്ത് കൊണ്ടുവന്നത് നല്ലത്. 108 വിളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം. നേരെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക. അവിടെ എത്തിച്ചു കഴിഞ്ഞാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞതിന് ശേഷമേ ആന്റിവനം കൊടുക്കാൻ പറ്റും. അപ്പോ അതിന് കുറെ സമയം പോകും. അപ്പോഴും ഇയാള് അതിജീവിക്കണം. ചെന്നുടനെ അടുത്ത് ആന്റിവനം കുത്തിവെക്കത്തില്ല. ഏത് പോയിസൺ ആണെന്ന് കണ്ടുപിടിച്ചിട്ടേ കൊടുക്കും എത്രയുണ്ടെന്ന്. അതുകൊണ്ട് റിസ്ക് ആണ്. അങ്ങനെയാണ് പറഞ്ഞു ചത്തു. എത്ര പേരിപ്പോ ചത്തു? അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന കഥകൾ. ആന്റിവനം കൊടുക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്തേ കൊടുക്കും. ടെസ്റ്റ് ചെയ്യാതെ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കഥകൾ കേൾക്കുന്നു. നിങ്ങളൊക്കെ കഥകൾ വിശ്വസിക്കുന്നവരല്ലേ. എന്തായാലും അത് പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ വിശ്വാസം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വിഷയം സൈക്കോളജിയാണ്. അത് പ്രവർത്തിക്കും, അത് ആൾക്കാർക്ക് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ വിശ്വാസത്തിന് നിരവധി പ്രയോജനങ്ങളുണ്ട്. സ്ട്രെസ് ലെസി റിലീസാവുക, ഒരുപാട് കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം പ്രയോജനമില്ലാത്തതല്ല. ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് ഒരുപാട് പ്രയോജനമുള്ള കാര്യമാണ് വിശ്വാസം. മനുഷ്യൻ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ജീവപരിണാമം മനുഷ്യൻ അതിജീവിക്കുന്നതിനൊരു ഒരു കാരണം, പ്രധാന കാരണം മനുഷ്യന്റെ ഫെയ്ത്താണ്. അഭയത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതായത് നമ്മുടെ പൂർവികന്മാരെ കാട്ടി കഴിഞ്ഞിരുന്നപ്പോ എന്താണ് കാട്ടിൽ അവിടെ ഒരു ഇല അനങ്ങുമ്പോ അത് കണ്ടിട്ട് ഏജൻസി സീക്കിംഗ് എന്ന് പറയും, സൈക്കോളജിയാണ്. അവിടെ എന്തോ ഉണ്ട് എന്ന് ചിന്തിച്ചവര് അവരും അവരുടെ തലമുറയൊക്കെ രക്ഷപ്പെട്ടു. അതിനെ ഇഗ്നോർ ചെയ്തവരും അവരുടെ തലമുറയൊക്കെ നശിച്ചുപോയി. അപ്പോ ആ രക്ഷപ്പെട്ടവരുടെ തലമുറയിൽ എന്ത് ചെയ്തു, ഈ വിശ്വാസം എന്ന് പറയുന്നത് കൂടി കൂടി കൂടി വന്നു. കാരണം വിശ്വാസമാണല്ലോ രക്ഷിച്ചത്. ആ ജീന് എന്ന് വെച്ചാ ഈ അവിടെ എന്തോ അനങ്ങിയെന്ന് കണ്ടപ്പോ ഇവന് തയ്യാറെടുത്ത് എന്താണ് അലർട്ടായി, അതൊരു എരപിടിയനായിരിക്കും, അവനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അത് ശ്രദ്ധിക്കാത്തവനെന്ത് ചെയ്തു, അവിടെ നിന്നും മറ്റേ എരപിടിയും വന്ന് അവനെ പിടിച്ചു. അപ്പൊ പിന്നെ അവന്റെ തലമുറ ഇല്ല. അപ്പൊ വിശ്വാസമുള്ളവന്റെ തലമുറയാ ഉള്ളത്. അവിടെ എന്തോ ഒരു ഏജന്റ് ഉണ്ട് എന്ന് ചിന്തിച്ചവൻ, അതാണ് വിശ്വാസം. കാണുന്നില്ല, കാണാതെ തന്നെ അവിടെ എന്തോ ഉണ്ടെന്ന് ചിന്തിച്ചവൻ രക്ഷപ്പെടാനുള്ള വഴി നോക്കി. അവന്റെ തലമുറകളിലെല്ലാം എന്ത് ചെയ്തു, വിശ്വാസം കൂടി കൂടി വന്നു. അങ്ങനെയാണ് എന്താണ് പിടിവെട്ടുമ്പോ അവനറിയില്ല എന്തുകൊണ്ട് പിടിവെട്ടുന്നു. പക്ഷെ അവിടെ ഏജൻസി സീക്കിംഗ്, അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. അവിടെ എന്തോ അവന്റെ പിന്നിലുണ്ട്, പിന്നിലോ എന്തോ ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അതിനെ ഭയക്കുന്നു, അതിനെ ആരാധിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോ അവൻ അവന് അലർട്ട്നെസ് ഉണ്ടാവുന്നു, അവൻ മുൻകരുതലുകൾ എടുക്കുന്നു, പിടിവെട്ടുന്നു, ഓടി ഗുഹയ്ക്കകത്ത് കയറുന്നു. അവൻ മരിക്കത്തില്ല. ആ സമയം അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവൻ മരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോ അവിടേക്ക് അവൻ ചിന്തിക്കുന്നത് എന്താണ്, ഇതിന്റെ പിന്നിൽ ഒരു ഏജൻസി ഉണ്ട്, ആരോ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യനിൽ വിശ്വാസം വളർന്നു വളർന്നു ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് മനുഷ്യന് വിശ്വാസിയായത്. അത് ഇന്നും അവന് അത് എന്തിലെന്നുള്ളതല്ല, ഇന്നും മനുഷ്യനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം. അത് ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മായ മായയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടേക്ക് പോയത്. മായയെ കുറിച്ച് എന്താ പറഞ്ഞത്? മായ ഇല്ലാതെയുള്ള ബ്രഹ്മമാണ് എന്ന് വിശ്വസിക്കാം. ഈ ബ്രഹ്മം നിർഗുണമായിരിക്കും, ബ്രഹ്മനെയും മുഖ്യം മതി പ്രാർത്ഥന തുടങ്ങുന്നു. ഗുരുവിനെയും ബ്രഹ്മമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥന കഴിയും. ശ്രദ്ധാന ശുദ്ധിഹേതവേ, ആശ്രയിച്ചിരിക്കുന്നവർക്കെല്ലാം ശുദ്ധി ഉണ്ടാക്കണമെന്ന്. ബ്രഹ്മമായ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നില്ല. പിന്നെ എന്താണ് അതിന്റെ സവിശേഷത? നിർഗുണമായ ബ്രഹ്മം തന്നെ മായയോട് ഈശ്വരനോട് ഈശ്വരനായിരിക്കും. രണ്ടു സ്ഥാനമല്ല, ഒന്ന് തന്നെ. അതാണ് എന്റെ ഇത്. നിർഗുണം ബ്രഹ്മം വേറെ, സവണം ബ്രഹ്മം വേറെ എന്നല്ല, ഒന്ന് തന്നെ. പക്ഷെ അതിനാ നിർഗുണഭാഗത്തോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല, സഗുണഭാഗത്തോടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിർഗുണനായതുകൊണ്ട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ നിർഗുണനായിരിക്കുമെന്നല്ല, സഗുണനായും ഇരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. നിർഗുണം എന്ന് പറയുന്നത് എന്തോ വേറെ ഒരു സാധനമാണ് ധരിക്കുന്നോണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാമോ എന്നുള്ള ചോദ്യം വരുന്നത്. നിർഗുണം വേറെ ഒരു സാധനമല്ല, നിർഗുണം തന്നെയാണ് സഗുണമായിരിക്കുന്നത്. അപ്പോ എന്താണ് ഇപ്പോ ചന്ദ്രന്റെ മറുപുറം നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ്, ചന്ദ്രന്റെ ഒരു പുറമേ നമ്മൾ കാണുന്നുള്ളൂ, മറുപുറം കാണുന്നില്ല. അതുപോലെ നിർഗുണം എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തത്തില്ല, സഗുണ ഭാഗത്തെ എത്തത്തുള്ളൂ. അപ്പൊ ചന്ദ്രൻ ഉണ്ടാവും ഇല്ലല്ലോ, നമ്മൾ കാണുന്ന ഭാഗവും കാണാത്ത ഭാഗവും ഉണ്ട് എന്ന് വിചാരിച്ച് ചന്ദ്രനുണ്ടാകത്തില്ല. അതുപോലെ ഒന്ന് തന്നെ നിർഗുണമായും സഗുണമായിരിക്കുന്നു. നിർഗുണത്തോട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, സഗുണത്തോട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. രണ്ടാണും ധരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം വരുന്നത്. അങ്ങനെ ഗുരു നിർഗുണനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നൊക്കെ വരും. അതൊക്കെ വരുന്നതുകൊണ്ടാണ്, അത് ഒന്നാണ്. അതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാകാതെ വെറുതെ ചോദിക്കാം, അതിന് ചെലവൊന്നുമില്ല, ചെലവൊന്നും. ആയിക്കോട്ടെ. എന്റെ കാര്യം വെച്ചാ എന്റെ ജീവചരിത്രം എഴുതാൻ ഉദ്ദേശം ഉണ്ടോ? എത്ര വർഷം ആയിക്കോട്ടെ. ഈ സന്യാസം സ്വീകരിച്ച് ആദ്യ സമയം വേദാന്തങ്ങൾ കാര്യങ്ങൾ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ ആധുനിക ശാസ്ത്രം പഠിച്ചു. ആധുനിക ശാസ്ത്രം പഠിച്ചതിന് ശേഷം അപ്പം രണ്ട് രീതിയിൽ പോകുന്നതാണ്, രണ്ട് പാരലായിട്ട് പോകുന്നതാണ്. അപ്പൊ അത് സന്യാസം സ്വീകരിച്ചത് അത് ശരിയായിരുന്നു, അത് വേദാന്തം പഡിച്ചതൊക്കെ അത് അത്ര അപ്രൂഫുൾ ആയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ മുഴുവൻ ശരിയല്ല. ആദ്യം ഞാൻ ഈ ശാസ്ത്രം പഠിച്ചു എന്നല്ല, എന്തോ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് പിന്നെ എന്താണ് വായിക്കാൻ ശേഷിയുള്ള കാലം മുതൽ ഞാൻ ഇതെല്ലാം വായിക്കുമായിരുന്നു. എല്ലാ എനിക്ക് കിട്ടുന്നത് മനസ്സിലായോ? ഈ എന്തൊക്കെ ലഭ്യമല്ല, തിരക്കി പിടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ സയൻസും വായിക്കും അന്ന് തന്നെ. പക്ഷെ അത് സ്കൂളിൽ പഠിച്ച പഠനമല്ല, എന്റെ പഠനം എന്ന് പറയുന്നത് സ്വതന്ത്രമായ പഠനമായിരുന്നു. അപ്പോൾ പഠനം എന്ന് പറയുന്നത് ആദ്യകാലത്തേ ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. പിന്നെ ഈ അദ്വൈതം സംസ്കൃതം ഇതിനോടൊക്കെ എനിക്കൊരു പ്രത്യേക പ്രതിപത്തി ഉണ്ടായി, വലിയ താല്പര്യം. അതുകൊണ്ട് ഞാൻ സംസ്കൃതം പിന്നീടാണ് പഠിച്ചതെങ്കിലും ആധ്യാത്മികമായ പഠനങ്ങളൊക്കെ എന്റെ സന്യാസത്തിനും വളരെ മുമ്പ് തന്നെ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാനൊരു 10 വർഷം ആധ്യാത്മികമായ പഠനം നടത്തിയതിനു ശേഷമാണ് സന്യാസത്തിലേക്ക് തിരിയുന്നത്. ഏകദേശം 10 വർഷം എന്ന് വെച്ചാൽ വേണമെങ്കിൽ 2 വർഷം കുറച്ചു. അതിനുശേഷമാണ് സന്യാസത്തിലേക്ക് തിരിയുന്നത്. അപ്പോ സന്യാസവും അതുമായിട്ട് ബന്ധമൊന്നുമില്ല, എന്റെ പഠനവുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ സന്യാസത്തിലേക്ക് തിരിഞ്ഞത് ഒരു പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം, ആധികാരികമായിട്ട് ഇതൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതെന്റെ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നതിനും താമസിക്കുന്നതിനും ഭക്ഷണത്തിനുമൊക്കെ ഉള്ള സൗകര്യം സന്യാസമാണ്. അപ്പൊ ഈ ഭക്ഷണത്തിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സന്യാസം സ്വീകരിച്ചത്, ഉദര നിമിത്തം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പൈസയും ബാങ്ക് ഇട്ടിട്ടില്ല പോകുന്നത്, എന്റെ കയ്യിൽ 10 പൈസയില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കിട്ടണ്ടേ? അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് എന്താ ഒരു വഴി. അപ്പോഴാണ് പറഞ്ഞത് സന്യാസ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഫ്രീയാണ്. അങ്ങനെയാണ് വടക്കേന്ത്യ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ കുറെ കാലമൊക്കെ യാത്ര ചെയ്ത് നടന്നെങ്കിലും പിന്നെ പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ വന്ന് ശിവേരി വന്ന് പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ വേണ്ടി തന്നെ, പഠിക്കാൻ വേണ്ടിയാണ് പഠിപ്പിച്ചത്. അപ്പോ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് എപ്പോഴും അപ്ഡേറ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ആവുക. കുറച്ചു കാലം ഞാൻ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നിന്നു. അപ്പോ എന്റെ പഠനത്തിനൊരു വീഴ്ച വന്നു, കുറവ് വന്നിട്ടുണ്ട്. ആ കാലം മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഇപ്പോഴും പഠിക്കുന്ന ആൾ തന്നെ, പഠിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിലെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞല്ലോ, ഈ ദർശനങ്ങൾ, നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങൾ, ഇതൊക്കെ ഒരു വേറൊരു കാറ്റഗറിയാണ്, സയൻസ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ്. ഞാനിതിനെ രണ്ടിനെയും കൂടെ ചർച്ച ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇന്ന് പലരും ഇതിന്റെ രണ്ടിനെയും കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ട് എന്താണ് നമ്മുടെ പഴയ പുരാണങ്ങളിലും അവിടെ എവിടെയൊക്കെ എഴുതിയിരിക്കുന്നതാണ് ഇന്നത്തെ സയൻസാണെന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതങ്ങനെയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് രണ്ടും ചർച്ച ചെയ്യുന്നത്. സയൻസ് വേറെയാണ്, അത് വേറൊരു കാറ്റഗറിയാണ്. ഫിലോസഫി ഇതൊക്കെ വേറെയാണ്. വിശ്വാസങ്ങൾ ഇതൊക്കെ വേറെയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു. പിന്നെ സയൻസിന്റെ വിഷയം എന്ന് പറയുന്നത് അത് തികച്ചും വ്യത്യസ്തമായൊരു മേഖലയാണ്. അത് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് അങ്ങനെ അല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൂടെ കൊണ്ടുവരുന്നത്. മറ്റത് ദർശനത്തിന്റെ ഫിലോസഫിയുടെയൊക്കെ മേഖലയാണ്. അത് രണ്ടു വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ അത് പറയുന്നേ ഉള്ളൂ. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. എന്തുകൊണ്ട്? മനുഷ്യനൊരിക്കലും പഠിച്ചു തീരത്തില്ല. എന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. പുതിയ അറിവുകൾ മനുഷ്യൻ നേടിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനോടൊരു പ്രതിപത്തി വച്ചിട്ട് കാര്യമില്ല. ഇതാണ് എന്റെ നിലപാട്. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയില്ല. ഇപ്പൊ ക്ലിയറായ ഇത്ര കാലത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങയുടെ അനുഭവങ്ങൾ കൂടുന്തോറാണ് നമുക്ക് കൂടുതലും നമുക്ക് ബോധ്യമാവുന്നത് ചെയ്ത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ളത്. സന്യാസം സ്വീകരിച്ചിട്ട് നാളെ ഇതുവരെ ആയിട്ടും അതിന്റെ സാറ്റിസ്ഫൈഡ് ആണ്, അത് വേണ്ടായിരുന്നില്ല, അപ്പൊ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചാൽ മതിയായിരുന്നു. അതായത് ഒരാൾ ജീവിതത്തിൽ സംതൃപ്തനാണോ, മനസ്സിലായോ, അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ആദ്യം എന്തായിരിക്കണം? സത്യസന്ധമായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ പൂർണ്ണ സംതൃപ്തമായൊരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം മനുഷ്യന് സാധ്യമല്ല. എനിക്കോ നിങ്ങൾക്കോ ആർക്കോ സാധ്യമല്ല. മനസ്സിലായോ? അങ്ങനെ ഒരു മനുഷ്യന് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംതൃപ്തരായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ അസംതൃപ്തരായിരിക്കും. എല്ലാ മനുഷ്യരെ പോലെ തന്നെ ഞാൻ, എനിക്ക് പ്രത്യേകിച്ച് കൊമ്പും മീശയും ഒന്നുമില്ല. എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിദ്ധി എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഉണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലേ എന്ന് പറയാം. ആകാശത്തൂടെ പറക്കുമോ? ഞാൻ ഫ്ലൈറ്റിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു സിദ്ധി എനിക്കുണ്ട്. പക്ഷെ കയ്യിൽ കാശ് കൂടെ വേണം. അതുകൊണ്ട് സംതൃപ്തി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പറയാം, ഓ എന്റെ ജീവിതം പൂർണ്ണ സംതൃപ്തമാണ്, അങ്ങനെയല്ല. അതൊക്കെ മിഥ്യാധാരണകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു പ്രശ്നം വന്നു, ഒരു സർജറി ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച അത് സംതൃപ്തി എന്ന് പറയാൻ പറ്റുമോ? ഒരു സർജറി നല്ല സുഖമാണ് എന്ന് പറയാൻ പറ്റുമോ? എന്തൊരു സുഖമാണ്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച് ഇപ്പൊ അതില്ല, ഇപ്പൊ സംതൃപ്തമാണ്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അല്ലാതെ എന്താണ് ഇങ്ങനെ നിങ്ങൾ കാവ്യ കൊടുത്തെന്നോ അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പൂർണ്ണ സംതൃപ്തമായിരിക്കും എന്നുള്ളത് എന്താണ് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താണ് ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതനുസരിച്ച് നമ്മുടെ സംതൃപ്തി ഏറെയും കുറഞ്ഞു വരിക്കും. അപ്പോ അത് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും എന്താണ്, ഏറെക്കുറെ സംതൃപ്തമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില വൈഷമ്യങ്ങളൊക്കെ വരുമെങ്കിലും ഏറെക്കുറെ ജീവിതം എന്താണ്, സംതൃപ്തമാണ്. എന്തുകൊണ്ട്? നമുക്ക് ആൾക്കാരെ ആരെയും പറ്റിക്കണമെന്നുള്ള ഉദ്ദേശമില്ല. അതുകൊണ്ട് എല്ലാം പറയണം, സംതൃപ്തിയുണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാരും അറിഞ്ഞില്ല. എനിക്ക് വേണ്ടി പറയാതെ, എനിക്ക് വേണ്ടി ഞാൻ പറയാം. ആഗ്രഹങ്ങൾ, ഒരു മനുഷ്യനായ ആഗ്രഹം വരും. ഇതൊക്കെ വെറുതെ ഡയലോഗുകൾ അവിടെ ഒന്നും കേട്ട് സ്വാമിമാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടങ്ങ് അടിച്ചുകൂടെയാണ്. ആഗ്രഹമില്ല, ആഗ്രഹമില്ലാത്ത മനുഷ്യനൊന്നുമില്ല. എനിക്കും ആഗ്രഹമുണ്ട്. ആരാ പറഞ്ഞ ആഗ്രഹമില്ലെന്ന്? എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. വലിയ എന്താ ആഗ്രഹം? അതെന്താ ആഗ്രഹം? ഇതൊക്കെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എന്താണ് ജീവിതത്തിൽ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടും, കുറയല്ലേ ഇത്? മനസ്സിലായോ? നമ്മുടെ യുവത്വത്തിലെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യങ്ങൾ കുറവാണ്, പ്രായം കൂടി വരുന്നോറും ആവശ്യം കൂടി വരും. ആവശ്യം കൂടി വരുമ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് വേണം. അപ്പോ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പണം വേണം, പൈസ വേണം. അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി ചെലവാക്കണം. അപ്പൊ അതൊക്കെ നമ്മുടെ ആഗ്രഹത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആഗ്രഹമില്ലാത്ത മനുഷ്യനൊന്നും അത് വെറുതെ പറയരുത് തോന്നും. അതൊക്കെ അഭിനയമാണ് ആൾക്കാരുടെ, ഞാൻ ഒരു ആഗ്രഹമില്ലാത്ത എന്തോ ഒരു നിർവികാര ജന്തുവാണ്. ഇതൊക്കെ നിങ്ങൾ ഈ വരുന്ന ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവരടുത്ത് പറഞ്ഞു. നമ്മളീ പറയുമ്പോ അതൊന്നും പറയരുത്, ആഗ്രഹമില്ലാത്തവരാണ്, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യർക്കെല്ലാം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ലോട്ടറി അടിക്കണമെന്നുള്ള ആഗ്രഹമില്ല, കാരണം ലോട്ടറി എടുക്കാറില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും സാമാന്യമായിട്ട് മനുഷ്യന് വേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി എന്താ അറിയേണ്ടത്? അങ്ങനെ ലെജിറ്റിമേറ്റ് ഡിസൈസ്, അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ല. നിർത്താം. 9 ആയി. ഓക്കെ.